മലയുടെ മുകളിലെത്തി ഗുരുവിൻ്റെ അന്തിമയാത്ര. മേനിയിൽ രക്തത്താൽ പതിഞ്ഞു ചേർന്ന വസ്ത്രങ്ങളാകെ ഉരിഞ്ഞു. പത്താം സ്ഥലം. പടയാളികൾ യേശുനാഥന്റെ വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കുന്നു. യേശുവിൻ്റെ വിലാപയാത്ര കാൽവരിയിലെത്തുന്നു. പട്ടാളക്കാർ അവന് മീറ കലർത്തിയ വീഞ്ഞ് കുടിക്കാൻ കൊടുക്കുന്നു. അവനത് രുചിച്ച് നോക്കിയെങ്കിലും കുടിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. തുടർന്ന് പടയാളികൾ രക്തക്കറ പുരണ്ട അവിടുത്തെ തിരുവസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കുന്നു. അവഹേളനത്തിൻ്റെ ആ നിമിഷങ്ങളിലും അവിടുന്ന് ശാന്തനായി നിൽക്കുന്നു. ആ സന്ദർഭത്തിൽ അവിടുത്തെ നഗ്നതയല്ല, മറിച്ച് താബോർ മലയിലേതുപോലെ അവിടുത്തെ മഹത്വം പ്രകാശിതമായി. അവിടുത്തെ തിരുവസ്ത്രങ്ങൾ അവർ നാലായി ഭാഗിക്കുന്നു. ഓരോരുത്തർ ഓരോ ഭാഗമെടുക്കുന്നു. അവൻ്റെ മേലങ്കി തയ്യൽ കൂടാതെ നെയ്യപ്പെട്ടതിനാൽ അത് ആർക്ക് ലഭിക്കണമെന്ന് അവർ നറുക്കിടുന്നു. ഈ ലോകത്തിലെ സർവസമ്പത്തും എടുക്കപ്പെട്ട് ധരിച്ചിരുന്ന വസ്ത്രം പോലും ഉരിയപ്പെട്ട് ശൂന്യനായിത്തീർന്ന നാഥ, ഈ ലോക സമ്പാദ്യമെല്ലാം ഇവിടെ ഉപേക്ഷിച്ച് വെറും കൈയോടെ പോകേണ്ടവരാണ് ഞങ്ങളെന്ന് നീ ഓർമ്മിപ്പിക്കുകയായിരുന്നില്ലേ? രക്തത്തിൽ നനഞ്ഞ് മേനിയോടൊട്ടിച്ചേർന്ന തിരുവസ്ത്രങ്ങൾ ഉരിയപ്പെട്ടപ്പോൾ ഘോരമായ വേദനയനുഭവിച്ച നാഥ, പാപക്കറയിൽ നനഞ്ഞ് എന്നോടൊട്ടിച്ചേർന്നിരിക്കുന്ന പഴയ മനുഷ്യനെയും അവൻ്റെ മുഖം മൂടിയേയും ഉരിഞ്ഞുമാറ്റി അങ്ങയെ ധരിക്കുവാനും അങ്ങയ്ക്ക് സാക്ഷ്യം വഹിക്കുവാനും എന്നെ അനുഗ്രഹിക്കണമേ.